അശ്വ അത്ര ഇത് എങ്ങനെ പിരിച്ചെഴുതും? അശ്വാഹ അത്ര ഇനി ഹന ഒന്ന് പ്രക്രിയ എങ്ങനെ ചെയ്യും? അശ്വാസ് അത്ര അശ്വാ അത്ര ഇനി വേറൊരു ഉദാഹരണം എഴുതണം. ബാല ആഗച്ഛന്തി, ബാല ആഗച്ഛന്തി, ആഗച്ഛന്തി, ആഗച്ഛന്തി ബാലാസ്, ബാലാഹ ആഗച്ഛന്തി, ശരിയാ, ആഗച്ഛന്തി, ആഗച്ഛന്തി. പിന്നെ ബാലാസ് ആഗച്ഛന്തി, പിന്നെ ബാലാ ആഗച്ഛന്തി. ഇനി വേറൊരു ഉദാഹരണം എഴുതുക. രാമ ഏവ, രാമ ഏവ, അവിടെ എന്തു ചെയ്യും? രാമസ് ഏവ, രാമസ് ഏവ, ശ്യാമര് ഏവ. ഇനി വേറൊരു ഉദാഹരണം എഴുതുക. ദേവാ ഹസന്തി, ദേവാ ഹസന്തി, ദേവാ, ശരി, ഹസന്തി, ഹസന്തി. ദേവാസ് ദേവാഹ ഹസന്തി. ദേവാസ് ഹസന്തി അടുത്ത് ദേവാസന്തി. ഇനി ആദ്യത്തെ ഉദാഹരണം നോക്കുക. ഫസ്റ്റ് ഉദാഹരണം ഏതാണ്? ആദ്യത്തെ ഉദാഹരണം കൊടുത്തേ ഫസ്റ്റ്. അശ്വ ഇവിടെ നോക്കുക. അശ്വ അവിടെ അശ്വാസ് അത്ര എന്നായിരിക്കുന്നു, അശ്വാര് അത്രയായി. ഇവിടെ അതോരോരോ അപ്പുളത അപ്പുളതേ വരുമോ? എന്തുകൊണ്ടാണ്? അതായത് പൂർവത്തിൽ ഹർസവും വേണം, പൂർവത്തിൽ ഹർസ്വകാരമില്ല, പരത്തിലുണ്ട്, പക്ഷെ പൂർവത്തിലില്ലെങ്കിൽ അത് പ്രവർത്തിക്കത്തില്ല, അതോരപ്പുറത്തപ്പോഴേ പ്രവർത്തിക്കത്തില്ല. ഇനി രണ്ടാമത്തെ ഉദാഹരണം എടുക്കുക. ബാലാഗച്ഛന്തി, ബാലാസാഗച്ഛന്തി, ബാലാര്, ഇവിടെ അതോരപ്പുറത്തപ്പോഴേ പ്രവർത്തിക്കുമോ? എന്തുകൊണ്ടാണ്? പൂർവത്തിലും പരത്തിലും ദീർഘമാണ്, പ്രവർത്തിക്കത്തില്ല. ഇനി മൂന്നാമത്തെ ഉദാഹരണം. രാമസ് ഏവ ഇവിടെ പ്രവർത്തിക്കുക, അതൊരപ്രദാപ്രദേ. എന്തുകൊണ്ട്? പരത്തില് ഹർസ്വകാരമില്ല. ഇനി ഇനി നോക്കുക. ദേവാ വസന്തി ഇവിടെ പ്രവർത്തിക്കുമോ? പരത്തിലോ ഹസിജ പ്രവർത്തിക്കുക. അവിടെ പരത്തിൽ ഹസ്ല ഹായ് ഉണ്ട്, പക്ഷെ പൂർവത്തിൽ ഹർസവില്ല, ദീർഘമാണ്. അപ്പോ ഇത്രയും ഉദാഹരണങ്ങൾ പ്രവർത്തിക്കുക, അല്ല എന്താ സംഭവിക്കുന്നത്? ആദ്യത്തെ ഉദാഹരണം എടുക്കുക. ഇവിടെ അശ്വാര് അത്ര എന്നിടത്തുന്നത് വരും, രേഖത്തിന് യകാരം വരും. അപ്പൊ എങ്ങനെ വരും? അശ്വായ് അത്ര എഴുതി, അശ്വാ അത്ര. ഇനി രണ്ടാമത്തെ ഉദാഹരണം കൊടുത്തെ. അവിടെ എന്തുവരും? ബാല ഇ ആഗച്ഛതി, അവിടെ ഈ അകാരം വരും. ആഗച്ഛന്തി. ഇനി മൂന്നാമത്തെ ഉദാഹരണം കൊടുത്തെ, രാമ രാമ ഇ ഏവ, അവിടെ ഈ യകാരം വരും. ഇനി നാലാമത്തെ ഉദാഹരണം കൊടുത്തെ, ദേവ ഇ വസന്തി, അവിടെ ഈ യകാരം വരും. ദേവ ഇ വസന്തി വസന്തി. ഇനി ആദ്യത്തെ ഉദാഹരണത്തിൽ പോവുക, ഫസ്റ്റിലെ ഉദാഹരണം. ഇവിടെ ഇതാണ് ആദ്യത്തെ ഉദാഹരണം, ആശ്വാസം. പരത്തിൽ ഹ്രസ്വാകാരമുണ്ട്, പക്ഷെ പൂർവ്വത്തിൽ ഹ്രസ്വമില്ല, ദീർഘമായിപ്പോയി. അപ്പൊ അതോരോ അപ്പുളിതാത് അപ്പുളിതേ ഹസിതാന്ന് പറഞ്ഞ സൂത്രത്തിന്റെ പ്രത്യേകത എന്താണ്? അതിൽ പറയുന്നത് പൂർവ്വത്തിലൊരു നിമിത്തത്തെ പറഞ്ഞ്, പരത്തിലൊരു നിമിത്തത്തെ പറഞ്ഞ്, മധ്യത്തിലാണ് ആദേശം വരുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള സൂത്രങ്ങളിൽ ഇന്നത്തെ പ്രത്യേകതയുണ്ട്. മുമ്പ് പഠിച്ച എന്താണ്? ഈക്ക് യാവരും എന്ന് പറഞ്ഞ് പരത്തിലൊരു നിമിത്തം മതി. മുമ്പ് ആദ്യം പഠിച്ചത്. പിന്നെ ആ ഈക്ക് ഏ വരും എന്ന് പറയുന്നതാണ് പൂർവ്വത്തിലും പരത്തിലും രണ്ട് വർണ്ണങ്ങളിരിക്കുമ്പോൾ രണ്ടിനും കൂടെ ഒരു ആദേശം വരും. ഏച്ചുവായവായവ ഏ ഇരുന്നു കഴിഞ്ഞാൽ അതിന് ആദേശം വരും. പക്ഷെ അവിടെ ആദേശമായിട്ട് വരുന്ന രണ്ട് വർണ്ണങ്ങളാണ് ഐ അല്ലെങ്കിൽ ആവ് അവ് ആയ്, രണ്ട് വർണ്ണങ്ങൾ വരും പരത്തിൽ നിമിത്തം. പക്ഷേ അതുപോലൊരപ്പുഴത്തെ അതപ്പുഴത്തെ എന്താ പറയുന്നത്? പൂർവ പരങ്ങൾ രണ്ട് നിമിത്തങ്ങളെ പറഞ്ഞിട്ട് ആദേശം നടുക്കാവിരിക്കുന്നു, ഇടയ്ക്ക് വരും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ ആ സൂത്രം വരുന്നിടത്ത് നമ്മൾ പൂർവത്തിന്റെയും പരത്തിന്റെയും നിമിത്തങ്ങൾ നോക്കണം. ഇവിടെ അശ്വാര് അത്ര അതുവരെ പഴയതുപോലെ തന്നെ പൂർവത്തിലെ നിമിത്തവും നോക്കി പരത്തിലെ നിമിത്തവും നോക്കി. പക്ഷെ പൂർവത്തിലെ ദീർഘം, പരത്തിലെ ഹ്രസ്വം. അപ്പോ അവിടെ ഉത്വം വരത്തില്ല. അവിടെ വരുന്ന സൂത്രമാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്, ഭോ ഭഗോ അഘോ അപൂർവസയോ അശി. നേരത്തെ പഠിച്ച സൂത്രത്തിന്റെ തൊട്ടടുത്ത് അതോരോ അപ്ലുതാത് അപ്ലുത കഴിഞ്ഞു വരുന്ന ഹസിച്ച, ഹസിച്ച കഴിഞ്ഞു വരുന്ന സൂത്രം എത്ര? ഇതിനകത്ത് 29-ാമത്തെ പേജ് വിസർഗസന്ധിയിൽ ഭോ ഭഗോ അഘോ അപൂർവസയോ അശി. ഏതത് പൂർവസ്യ രോർ യ ആദേശോ അശി ദേവ ഇഹ ദേവ ഇഹ ഭോസ് ഭഗോസ് അഘോസ് ഇതി ശാന്താ നിപാതാഹ തേഷാം രോർ യത്വേ കൃതേ. ഇവിടെ സൂത്രത്തില് ഭോ ഭഗോ അഘോ ഈ മൂന്നെണ്ണം വേറെയാണ്, അതിനെ മാറ്റണം. ആ പൂർവസ്യ യോ അശി, നമ്മളിപ്പോ ഇത്ര എടുക്കുന്നുള്ളൂ. ആ പൂർവസ്യ യോ അശി, ബാക്കി നമ്മൾ വിടുകയാണ്. ഭോ ഭഗോ അഘോ എന്നുള്ള വിടുന്നു, കാരണം അതൊരു വിശേഷമാണ്. ഭോസ് ഭഗോസ് അഘോസ് എന്ന് പറയുന്ന മൂന്ന് ശബ്ദങ്ങൾക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നതാണത്. വിശേഷമായതുകൊണ്ട് നമ്മളതിനെ വിടുന്നു, ആവശ്യമുള്ളിടത്ത് നോക്കാം. ഇപ്പം നമ്മൾ ഇത്ര എടുക്കുന്നുള്ളൂ. എന്താണ് ആ പൂർവസയോ അശി? ഇത്ര എടുക്കുന്നുള്ളൂ. ഏതത് പൂർവസ്യ രോർ യ ആദേശസ്യ, ഇവിടെ പറയുന്നത് ഏതത് പൂർവസ്യ എന്ന് പറയുന്നതാണ് ഭോ ഭോ ഭഗോ അഘോ ആ പൂർവസ്യാണ് ഏതത് പൂർവസ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മൾ ഏതത് പൂർവസ്യ എന്ന് പറയുന്നുണ്ട്, ആ പൂർവസ്യ അത്ര എടുക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം വിട്ടു. എന്താവും അർത്ഥം? ആ പൂർവസ്യ രോഹോ യ ആദേശ അശി, ആ പൂർവസ്യ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചിലതിങ്ങനെ തപരം ചെയ്തിട്ടില്ല. അപർണം എന്ന് പറയുമ്പോൾ ഹർസമോ ദീർഘമോ ആകാം, അവർണം പൂർവ്വത്തിലുള്ള രോഹോ രൂവിന്റെ ഷഷ്ടിയാണ്. എന്നുവെച്ചാൽ രൂവിന് അവർണം പൂർവ്വത്തിലുള്ള രൂവിന് ഇവിടെ അശ്വായു എന്നുള്ളിടത്ത് നോക്കുക, അശ്വാര് എന്നുള്ളിടത്ത് അവർണം പൂർവ്വത്തിലുള്ള രുവാണ്. അവർണം പൂർവ്വത്തിലുള്ള രൂവിന് യ ആദേശം വരും, യകാരം ആദേശം വരും. ഇപ്പോ അശ്വരമിരിക്കെ അശ്വലപ്പെട്ട ഏതെങ്കിലും വർണ്ണം പറയുന്ന അതിവിടെ ആ പരമിരിക്കുന്നു. ഇത്രയും എടുക്കാവും, ബാക്കി ബോസ് പകവ് സഹോസം അങ്ങോട്ടൊന്നും പോകരുത്. ഈ സൂത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയും മാത്രം എന്താണ്, അവർണം പൂർവ്വത്തിലിരിക്കുന്ന രൂവിന്റെ സ്ഥാനത്ത് യകാരം വരും. ഇപ്പോ അശ്വൽപ്പെട്ട ഏതെങ്കിലും വർണ്ണം പരമിരിക്കുമ്പോ, ഇനി നമ്മൾ ഉദാഹരണം നോക്കുക. അവർണം പൂർവ്വത്തിലുള്ള, അതായത് ആ പൂർവ്വത്തിലുള്ള ഒരു രൂവിന്റെ ഒരു, അതാണ് രോഹം എന്ന് വെച്ചാൽ രൂവിന്റെ ഷഷ്ടിയാണ്. രൂവിന് എന്ന് വെച്ചാൽ രേഫത്തിന്, ഇവിടെ സസജുഷ രൂവെന്ന രൂവാണ്. യകാരം വരും. ഇപ്പോ അശ്വൽപ്പെട്ട ഏതെങ്കിലും ഒരു വർണ്ണം പരമിരുന്നു കഴിഞ്ഞാൽ ആ പരമിരിക്കുന്നു. അപ്പോ യാ വന്നു അശ്വായു അത്ര. അശ്വായു അത്ര എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് വരുമെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ് മുമ്പ് പഠിച്ചിട്ടുണ്ട്? ലോപഹശാകല്യസ്യ പദാന്തത്തിൽ ഏകാരം ഇരിക്കുകയും അതിന്റെ പൂർവത്തിൽ അവർണ്ണമിരിക്കുകയും പരത്തിൽ ആയിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പരത്തിൽ അശ്വരുന്നു കഴിഞ്ഞു. അയകാരം വികല്പമായി ലോപിക്കും. ലോപഹശാകല്യസ്യ, അവിടെ ഇതാ പറഞ്ഞത്, പൂർവത്തിൽ അവർണത്തിൽ ഏതെങ്കിലും വർണ്ണം, പദത്തിന്റെ അന്ത്യത്തിൽ ഏകാരം ഇരിക്കണം, പരത്തിൽ അശിൽ ഏതെങ്കിലും ഒന്നിരിക്കണം. ഭൂഭഗോ അഘോപൂർവസയോ അശി, ഇത് കഴിഞ്ഞിട്ടാണ് ലോപശാകല്യസ്യ വരുന്നത്. അതാണ് ഇതിലെ അശിയാണ് അങ്ങോട്ട് പോകുന്നത്. അശ്വരം ഇരിക്കെ, അപ്പൊ എന്താ അത് പറഞ്ഞത്, യകാരത്തിന്റെ പൂർവ്വത്തിൽ അവർണത്തിൽ ഒരു ഇതിരിക്കണം, പരത്തിൽ അകാരമിരിക്കണം, യകാരം ലോപിച്ചു പോകും. അശ്വ അത്ര, യകാരം ലോപിച്ചു പോയി, അശ്വ അത്ര. അശ്വ അത്ര വികല്പമായി ലോപിക്കൂ എന്ന് പറയുന്നുണ്ട്. ലോപിക്കാതിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ വരും അശ്വായത്ര എന്നൊരു, പക്ഷെ ലോപിക്കുന്ന രൂപമാണ് സാറിന് ഉപയോഗിക്കുന്നത്, ലോപിക്കാത്ത രൂപം ഉപയോഗിക്കാറില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ സന്ധി വരുന്നിടത്ത് ലോപിച്ച രൂപയെ കാണും. അശ്വായു അത്ര, അശ്വായത്ര അത് പ്രയോഗിക്കാറില്ല, ഇതേ കാണും അശ്വാത്ര. പശു അത്ര എന്ന് പറയുന്ന ഒരു രൂപം കാണുമ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കിക്കൊള്ളണം, ഇവിടെ പൂർവ്വത്തിൽ അകാരത്തിന്റെ ദീർഘം വന്നുകൊണ്ട് സുപ്പിനൊരുത്വം വന്ന് യകാരം വന്ന് ലോപിച്ചു പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. രൂപം കണ്ടുകൊണ്ട് നമ്മൾ ഉപയോഗിക്കണം. ഇനി അടുത്ത ഉദാഹരണം കൊടുത്തേ. ഇവിടെ എന്താണ്, ബാലാസ് ആഗച്ഛന്തി, സസവിഷ ഒരു പ്രകാരം എടുത്തുവന്ന് ബാലാര് ആഗച്ഛന്തി. ഈ സൂത്രം നോക്കുക, അവർണം പൂർവ്വത്തിലിരിക്കുന്ന രൂവിലെ രേഖത്തിന് യകാലം വരും, പരത്ത് അശ്വിലേതെങ്കിലും വർണ്ണമിരിക്കുമ്പോൾ. ഇവിടെ പൂർവ്വത്തിൽ അവർണമുണ്ട്, ബാല ബഹുവിനുണ്ട്, ബാലശബ്ദത്തിന്റെ, ബാലന്മാര് ആഗച്ഛന്തി. യകാരം വരുന്നു, പരത്തിൽ ആഗച്ഛന്തി ആയിരിക്കുന്നു. അപ്പോൾ എന്ത് വരുന്നു, ബാല ഈ വന്നു, കാരണം അശ്വിലെ ആകാരം പരത്തിയിരിക്കുന്നു. പൂർവ്വത്തിൽ അവർണമുണ്ട്, രൂവിന്റെ പൂർവ്വത്തിൽ യകാരം വന്നു, ആ പൂർവശയോ അശി അവർണം പൂർവ്വത്തിലിരിക്കുന്ന ഋത്വത്തിന് യകാരം വരും പരത്തിൽ അശ്വില ഏതെങ്കിലും വർണ്ണമായിരിക്കുമ്പോൾ അശ്വിലായിരിക്കുന്നു. ബാലായി ആഗച്ഛന്തി. അപ്പോൾ ഇവിടെ ഈ ഉദാഹരണം എന്തിനടുത്ത് കാണിക്കുന്നത്? ഇവിടെയും അതോരോ അപ്പുഴത്തെ അതപ്പുഴത്തേ വരുന്നില്ല. എന്തുകൊണ്ട്? പൂർവ്വത്തിൽ ഹ്രസ്വവും പരത്തിൽ ഹ്രസ്വവും ഉണ്ടെങ്കിൽ അതിന് വരാൻ പറ്റും. ഇവിടെ പൂർവ്വത്തിൽ ദീർഘവും പരത്തിൽ ആയാണ്. ബാലായു അഗച്ഛന്തി. ഇവിടെ ഇനി അടുത്ത സൂത്രം വരും. ലോപശാഖ ലക്ഷ്യവികൽപ്പായിട്ട് ലോപിച്ചു. അപ്പൊ ബാല ആഗച്ഛന്തി. ലോപശാഖലിസി വന്നാൽ നമുക്കറിയാം രണ്ട് സ്വരങ്ങൾ അടുത്തിരിക്കും, അവിടെ സന്ധി വരത്തില്ല. ബാല ആഗച്ഛന്തി, ബാല ആഗച്ഛന്തി, അങ്ങനെ ഇരിക്കും, സന്ധി വരത്തില്ല. അല്ല, ലോപശാഖലിസി വികല്പം വേണം. വന്നു കഴിഞ്ഞാൽ ബാലായാഗച്ഛന്തി അങ്ങനെ വരും. ബാലായാഗച്ഛന്തി. ലോകശാലിസ് ഇവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. പൂർവത്തിൽ അവർണം, അവർണപൂർയോഹോ പദാന്തയോഹോ യവയോഹോ ലോപോ വ അശി. പൂർവത്തിൽ അവർണമുണ്ട്, ബാലായില, പരത്തിൽ അശിലായുണ്ട്. യകാരം വികല്പമായി ലോഹിപ്പിക്കും. ബാല അഗച്ഛന്തി. ബാലായി ആഗച്ഛന്തി. ഇനി മൂന്നാമത്തെ ഉദാഹരണം കൊടുക്കുക. രാമ ഏവ, രാമ ഏവ, രാമസ് ഏവ, അത് നമുക്കറിയാം. രാമര് ഏവ, രാമര് ഏവ എന്നിരിക്കുന്നു. എന്താ പറയുന്നത്? സൂത്രം അപൂർവസ്യോ അശി. രാമ അവിടെ പൂർവത്തിൽ അവർണമുണ്ട്, രാമ. പരത്തിൽ ഏവ അശിൽപ്പെടുന്നതാണ്. ഇവിടെയും എന്താണ്? പരത്തിൽ ഹ്രസ്വമില്ല, അശിൽപ്പെടുന്നുണ്ട്. ഏ, അപ്പൊ ഇതെന്താ പറയുന്നത്? ആ പൂർവശയോ അശി, അവർണം പൂർവ്വത്തിലുള്ള രേഖത്തിന് യകാരം വരും. അശ്വരമിരിക്കുമ്പോൾ അശ്വില ഏ വരമിരിക്കുന്നു, പൂർവ്വത്തിൽ അവർണമുണ്ട്. അപ്പൊ എന്ത് വരുന്നു? ഈ വന്ന് രാമ ഈ ഏവ, അവർണം പൂർവ്വത്തിലുണ്ട്, പരത്തിൽ അശ്വിലയും ഉണ്ട്. ഈ വന്നു രാമ ഈ ഏവ. ഇവിടെ ഇനി എന്തുവരും? ലോപശാഖലിശയകാരം ലോപിച്ചു. അപ്പോൾ എന്തുവരുന്നു? രാമ ഏവ. ഇതൊക്കെ ധാരാളം വരുന്നതാണ്. ഈ വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ അതുകൊണ്ടാണ് കാണിച്ചത്, ധാരാളം വരുന്നുണ്ട്. രാമ ഏവ. ഇനി ലോപശാഖലിശ പ്രകാരം ലോപിച്ചില്ലെങ്കിലോ രാമയ ഏവ, രാമയേവ. ഇനി അടുത്ത ഉദാഹരണം. അടുത്ത് ദേവാ ഹസന്തി, ദേവാസ് ഹസന്തി, ദേവാര് ഹസന്തി. അതുവരെ നമുക്ക് കുഴപ്പമില്ല. ഇവിടെ എന്തു പറയുന്നു? ആ പൂർവശയോ ശി, അവർണം പൂർവ്വത്തിലുള്ള രേഖം, അതിന് അശ്വില ഏതെങ്കിലും വർണ്ണം വരവരുന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? ഇവിടെ യകാരം വരുന്നു. ഇവിടെയും അതോരോരോ അപ്പുഴത്തെ അതപ്പുഴത്തേ വരുന്നില്ല. എന്തുകൊണ്ട്? പൂർവ്വത്തിൽ ഹർസവുമില്ല, പരത്തിൽ ഹർസവുമില്ല, ഹശിച വരുന്നില്ല. എന്തുകൊണ്ട്? പൂർവ്വത്തില് ദീർഘം, പരത്തില് ഹശുണ്ട്. അപ്പോൾ അതോരോരോ അപ്പുഴത അപ്പുഴത എന്ന് പറയുന്നത് മനസ്സിലാക്കണം. പൂർവ്വത്തിൽ ഹർസവും പരത്തിൽ ഹർസവും ഉണ്ടെങ്കിലേ അത് വരും. ഹശിച വരണമെങ്കിലോ പൂർവ്വത്തിൽ ഹർസവും വേണം, പരത്തിൽ ഹശിൽപ്പെട്ടതും വരണം, എന്നാലേ വരത്തുള്ളൂ. അപ്പോൾ അത് വരത്തില്ല. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു? അപൂർവശയോശി, ആ പൂർവ്വത്തിലുള്ള യകാരത്തിന് എന്ത് വരുന്നു? രേഖത്തിന് യകാരം വന്നു. ദേവായു ഹസന്തി. ഇനിയിവിടെ എന്താ വരാൻ പോകുന്നത്? അത് വരില്ല. എന്തുകൊണ്ട്? ഏ, അശ്വരത്തിലുണ്ടല്ലോ, അവർണപുറയോഹോ പദാന്തയോഹോ ലോപോ വാ അശിപരേ അശുപരത്തിലുണ്ട്. പക്ഷെ അതിന് അതിന്റെ അപവാദമായ അടുത്ത സൂത്രം വരുന്നു. ഇതിന്റെ അടുത്ത സൂത്രം ഹലി സർവേഷ ഭൂവഘോഗോ പൂർവസ്യ യസ്യ ലോപഹ സ്യാത് ഹലി. ഇത്രയേ ഉള്ളൂ. ലോപശാകല്യസ്യ എന്ന് പറയുന്നതിന്റെ അപവാദമായിട്ടൂടെ പറയുന്ന എന്താണ്? ഈ പറയുന്ന ആ പൂർവമായിട്ടുള്ള യകാരത്തിന് ഇവിടെ വകാരത്തിന്റെ സംബന്ധം വരത്തില്ല. യകാരത്തിന് ഹല്ലാണ് പരമിരിക്കണമെങ്കിൽ നിത്യമായി ലോപം വരും, വികല്പമല്ല. അവിടെ പറഞ്ഞ എന്താണ്? അശ് പരമിരിക്കണമെങ്കിൽ വികല്പമായി ലോപം വരും. ഇവിടെ പറയുന്നു അശിൽപ്പെട്ടാണല്ലോ ഹല്ല്, അയുണറിലേക്ക് ഏവും ആയി ഔച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതാണ് ഹയവരട്ട്. അവിടെ മുതലാണ് ഹസ് തുടങ്ങുന്നത്. ഹയവരട്ട് ലണ്ണി ഞമ്മണെന്ന് ജമഞ്ഞ് ഘടദേശ് ജപഘടദേശ്. അശാണ് പരമിരിക്കുകയാണെങ്കിൽ ഈ ലോകം നിത്യമായിരിക്കും. അപ്പൊ അങ്ങനെ വരും ദേവ ഹസന്തി. ഇവിടെ രണ്ട് രൂപം വരത്തില്ല. ഇവിടെ സൂത്രത്തിൽ നിത്യം ലോകമെന്ന് പറഞ്ഞിട്ടില്ല, സർവേഷാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൂത്രത്തിന്റെ നമ്പർ നോക്കണം. 8-ാം അധ്യായത്തിലെ 3-ാം ഭാഗത്തിലെ 22-ാമത്തെ സൂത്രം. ഭോഗോ ഉർവശിയോ വശി എന്ന് പറയുന്നതോ 17-ാമത്തെ സൂത്രം. ഇതിന്റെ ഇടയ്ക്ക് ഒരു 2-3 ആചാര്യന്മാരുടെ പേര് പാണിനി പറയുന്നുണ്ട്. ഓതോ ഗാർഗസ്യ ഗാർഗ്യൻ എന്ന് പറയുന്ന ഒരു ആചാര്യന്റെ പേര് പറയുന്നുണ്ട്. വ്യോർ ലഘു പ്രയത്നതര ശാഖടായനസ്യ ശാഖടായൻ എന്ന് പറയുന്ന ഒരു ആചാര്യന്റെ പേര് പറയുന്നുണ്ട്. ലോപഹ ശാകല്യസ്യ ശാകല്യൻ എന്ന് പറയുന്ന ഒരാളുടെ പേര് പറയുന്നുണ്ട്. അങ്ങനെ 3 പേരുടെ പേര് പറഞ്ഞിട്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ പറയുന്നു. ശാകല്യൻ പറഞ്ഞ എന്താണെന്ന് നമുക്കറിയാമല്ലോ, ലോകം വികല്പമായിട്ട് വരും. അങ്ങനെ അവരെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ സൂത്രത്തിൽ പറയുന്ന സർവേഷാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സർവേഷാം ആചാര്യാണാം മതേ, എല്ലാ ആചാര്യന്മാരുടെ അഭിപ്രായത്തിലും എന്തോന്ന് ഹല് വരെ വരുന്ന ലോപിക്കും. മുമ്പ് പല ആചാര്യന്മാരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിലും ഹല് വരെ വരുന്നാൽ ലോപിക്കുമെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഏകാഭിപ്രായമാണ്. ആണ് സർവേഷാം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ലോകം നിത്യം എന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരാചാര്യന്റെ പേര് പറയുമ്പോൾ സാമാന്യമായ രീതിയിൽ വികല്പമാവും. എന്ന് വെച്ചാൽ ആചാര്യൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, മറ്റാചാര്യന്മാർക്ക് അഭിപ്രായമല്ല എന്ന് വരുമ്പോൾ രണ്ട് പക്ഷം വരും. പക്ഷെ സർവേഷാം ആചാര്യാണാം മതേ എന്ന് പറയുമ്പോൾ എല്ലാ ആചാര്യന്മാരുടെയും അഭിപ്രായത്തിൽ എന്നർത്ഥം. അപ്പൊ ഇവിടെ ദേവാഹസന്ധി രണ്ട് രൂപം വരത്തില്ല, ഒറ്റ രൂപയേ വരും. അതാണ് ഹരി സർവേഷാം പറയുന്നത്. അപ്പോ ഹരി സർവേഷാം എന്ന് പറയുന്നത് പറഞ്ഞു യസ്യ. യസ്യ എന്ന് പറയാൻ കാര്യം എന്താണ്? ഭോഗോഗോപൂർവസ്യ യോശി പ്രകാരം അവിടെ യകാരമാണ് വിധിക്കുന്നത്. ലോപശാകല്യസ്യ പറയുന്ന എന്താണ്? യകാരത്തിനും വകാരത്തിനും ലോപം വരാമെന്ന്. അതെവിടെ വരും? ഏച്ചോ അയവോ അയവോ തുടങ്ങിയ സ്ഥലങ്ങളിൽ യകാരവും വകാരവും വിധിക്കുന്നുണ്ട്. പക്ഷെ ഈ സൂത്രത്തിൽ എന്താണ് ചെയ്യുന്നത്? ഋത്വത്തിന് യകാരം വിധിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ അവിടെ നിന്നാണ് യസ്യ ഇവിടെ വരുന്നത്. അപ്പം യകാരത്തിന്റെ ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹാലുപരമിരിക്കുമ്പോൾ ആ ലോകം നിത്യമായി വരും. ദേവാഹസന്ധി. അപ്പോൾ ഇങ്ങനെ കാണും. അതായത് ഇപ്പോ ദേവ എന്നുള്ളിടത്ത് ദേവാഹ ദേവശബ്ദത്തിന്റെ പ്രഥമ ബഹുവിനമാണ്. ദേവഹ ദേവു ദേവാഹ ഹസതി ഹസത ഹസന്തി. അപ്പൊ ദേവാഹ എന്ന് വരുമ്പോൾ അവിടെ വിസർഗം വരേണ്ടാണ്. നമ്മൾ പഠിച്ചിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ അവിടെ എന്തുകൊണ്ട് വിസർഗം അവിടെ പോയി എന്ന് ചിന്തിക്കും. ദേവാന്നേ ഉള്ള വിസർഗം കാണുന്നില്ല. അപ്പൊ വിസർഗം നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഉടൻ നമ്മൾ ഉപയോഗിക്കണം ഇവിടെ ഭൂവഗോപുരുഷ യോ അശി പ്രകാരം ഒരുത്വത്തിന് യകാരം എന്ന് ലോപിച്ചതാണ്. എന്ന് ഹുച്ചോണം. അത് ഹല്ല് പരമിരിക്കുന്നതുകൊണ്ട് നിത്യമായി ലോപിച്ചു. ഇനി ആദ്യത്തെ ഉദാഹരണം കൊടുത്തെ, ഇവിടെ എങ്ങനെ ഇരിക്കുന്നു? അശ്വ അത്ര എന്നിരിക്കുന്നു. അശ്വാഹ അശ്വഹ അശ്വ അശ്വാഹ, ബഹുവചനത്തിൽ അശ്വാഹ എന്നാണ് നമ്മൾ പിരിച്ചെഴുതുന്നു. വിസർഗം ഇവിടെ പോയി, പരത്തിലായി ഇരിക്കുന്നു, സന്ധ്യം വന്നിട്ടില്ല. അവിടെ ഊഹിച്ചോണം ഇവിടത്തെ വിസർഗം പോയി. എങ്ങനെ പോയി? വിസർഗം വന്നിട്ടല്ല പോകുന്നു. ആ ഇത് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഈ പാണിനീയത്തിന്റെ രീതിയിലല്ലാതെ പഠിക്കുമ്പോൾ, സാറിന് മറ്റ് സിസ്റ്റങ്ങളിൽ പഠിക്കുമ്പോൾ, അതായത് രചനാ പുസ്തകങ്ങൾ എളുപ്പത്തിൽ സന്ധി പഠിക്കുന്നവരെല്ലാം ഈ കാര്യങ്ങളെല്ലാം വിസർഗത്തിൽ നിന്നാ ചെയ്യുന്നു. അങ്ങ് വിസർഗത്തിൽ നിന്ന് ചെയ്ത് പഠിച്ചവർക്ക് ഇത് അതും ഇതും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കാൻ പോകുന്നവർക്ക് ആശയക്കുഴപ്പം വരും. അതും മനസ്സിലാകത്തില്ല, ഇതും മനസ്സിലാകത്തില്ല. അങ്ങനെ ചിലരൊക്കെ എന്നെ ചീത്ത വിളിക്കുന്നുണ്ട്, മനസ്സ എന്റെ കുറ്റമല്ല. ആവശ്യമില്ലാത്ത കമ്പാരിസൺ നടത്തി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പറ്റില്ല. ഭണ്ഡാർകൾ സിസ്റ്റർ അതിൽ ഇതിലൊക്കെ അവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസർഗത്തിൽ നിന്ന് തുടങ്ങിയാ പഠിക്കുന്നത്. നമ്മൾ സൂത്രം അനുസരിച്ച് പഠിക്കുമ്പോൾ അങ്ങനെ പോയാൽ ശരിയാവത്തില്ല. അവർ സൂത്രം ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഈ സകാരത്തിൽ നിന്ന് പോയാലെ എവിടെ ഋത്വം വരും, ഋത്വത്തിന് പിന്നെ എന്ത് സംഭവിക്കുന്നു, ഋത്വം അല്ലാത്ത രേഖ എങ്ങനെയാണ്, ഇതെല്ലാം മനസ്സിലാക്കി പോകണമെങ്കിൽ ചിലടത്ത് സകാരം തന്നെ ലോപിക്കുന്നു. അപ്പൊ നമ്മൾ സുപ്പ് നിന്ന് തുടങ്ങുന്നു, അല്ലെങ്കിൽ സകാരത്തിൽ നിന്ന് തുടങ്ങുന്നു. ഇതും ആദ്യമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്ത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആകെ ബുദ്ധിക്ക് കുഴപ്പമാവും. അതും പിടികിട്ടത്തില്ല, ഇതും പിടിക്കത്തില്ല. അങ്ങനെ പഠിക്കണമെന്നുള്ളവർ ഒന്നുകിൽ ഇത് പൂർണ്ണമായും വിടുക, എന്നിട്ട് അത് പഠിക്കുക. എന്നെ ചീത്ത വിളിച്ചിട്ടൊരു കാര്യമില്ല. അല്ലെങ്കിൽ ഇത് പഠിക്കുക, രണ്ടിലേതെങ്കിലും ഒന്ന്. ഇത് പഠിക്കുമ്പോൾ നമ്മൾ മറ്റ് വ്യാകരണ സൂത്രമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന പുസ്തകങ്ങൾ മാത്രമേ റെഫർ ചെയ്യാവൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സൂത്രങ്ങൾ ഉപയോഗിക്കുന്നിടത്ത്. അല്ലാതെ മറ്റ് എളുപ്പത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുന്ന അതും ഇതും കൂടെ താരതമ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിക്ക് കുഴപ്പം വരും. ഒന്നാമത് ബുദ്ധിക്ക് കുഴപ്പമുള്ളവരാണ് ഇത് പഠിക്കുന്നത്, അവർ പിന്നെ കൂടുതൽ കുഴപ്പമാവും. എന്നെ പഴി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചിലരൊക്കെ പറഞ്ഞു അതിലങ്ങനെ പറഞ്ഞിരിക്കുന്നു, മറ്റിടത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അത് ഞാൻ ഉത്തരവാദിയല്ല. ഇത് പഠിക്കുമ്പോൾ റെഫർ ചെയ്യേണ്ട പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ പുസ്തകങ്ങൾ പറ്റും. അപ്പോൾ സൂത്രങ്ങളിലൂടെ ചെയ്യുന്ന പുസ്തകങ്ങൾ, അതിൽ തന്നെ സാറിന് ഒരു പുസ്തകത്തിലും ഉദാഹരണം പറയുമ്പോൾ ഈ സകാരത്തിൽ നിന്ന് തുടങ്ങി പറയാറില്ല. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാ മിക്കവാറും പേര് പറയാറില്ല. കാരണം അത് പറയാത്തെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അണ്ടർസ്റ്റുഡാണ്, പഠിച്ചോളൂ എന്നുള്ളതാണ്. ഇങ്ങനെ അല്ലാത്തതുകൊണ്ടല്ല. അതുകൊണ്ട് ഈ രീതി പഠിക്കുമ്പോൾ, സൂത്രങ്ങൾ ഉപയോഗിച്ച് പഠിക്കുമ്പോൾ, നിങ്ങൾ മറ്റുള്ള ഇതുമായിട്ടും മറ്റ് വ്യാഖ്യാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്തിട്ട് അവിടെ എങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് ചിന്തിക്കരുത്. അപ്പം നിങ്ങൾ ഈ ക്രമത്തിൽ പറഞ്ഞതുകൊണ്ടാണ്, പഠിച്ചതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഏത് പിരിച്ചു കഴിഞ്ഞാലും സൂത്രം പറയാൻ പറ്റുന്നത്. മറ്റേ രീതിയിൽ പിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും സൂത്രം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മറ്റൊന്നുമായിട്ടും ഇത് കമ്പയർ ചെയ്ത് പഠിക്കാൻ പോകരുത്. അപ്പോൾ ഇവിടെ നോക്കുക, അശ്വാത്ര ആയിടപരത്തി ആയിരിക്കുന്നു, അഗസവർണ ദീർഘ വരേണ്ടതാണ്. ഇങ്ങനെ വരുന്നിടത്ത് രണ്ടു കാര്യം സംഭവിക്കും. ഒന്ന്, ഏച്ചോ അയവായോ വന്നിട്ട് ഐ അവ് ആയ് ആവ് ആദേശം വന്ന് ലോപിച്ചാലും ഇതുപോലെ ഇരിക്കും. പക്ഷെ അശ്വശബ്ദത്തിൽ ഏച്ചോ അയവായോ വരാൻ വഴിയില്ല. എന്തുകൊണ്ട്? അവിടെ ഏ വരണം, ഇവിടെ അത് വരാൻ വഴിയില്ല. അത് പ്രഥമ ബഹുവചനമാണ്. പദങ്ങളെ സംബന്ധിച്ച് അത്രയൊരു ജ്ഞാനം വേണം നോക്കും. എന്നാലേ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഏച്ചോയ വരണമെങ്കിൽ എന്തുവേണം? ഏകാരം അല്ലെങ്കിൽ ഓകാരം വേണം. ഏ ഐ ഓ, ഇവിടെ അത് വരില്ല. എന്തുകൊണ്ട്? അശ്വാ പ്രഥമ ബഹുവനമാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കും, ഇവിടെ ഏജവായവല്ല വന്നത്, സകാരത്തിന് ഋത്വം വന്ന് യകാരം വന്ന് ലോപിച്ചതാണ്. വിസർഗമല്ല ലോപിക്കുന്നത്. മറ്റു പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന എന്താണ്? വിസർഗം ലോപിച്ചു പോയി. നമ്മളിവിടെ പഠിക്കുന്ന യകാരം ലോപിച്ചു. ഇതെങ്ങനെ ശരിയാവുന്നു? സ്വാമി ഒന്ന് പഠിപ്പിക്കുന്നു, ഞങ്ങൾ പഠിച്ചിരിക്കുന്ന വേറെ ഒന്നാണ്. ഇത് രണ്ടും കൂടെ ശരിയാവുന്നില്ല. അങ്ങനെ പോകരുത്. ഈ മെത്തേഡ് അനുസരിച്ച് പഠിക്കുമ്പോൾ സൂത്രങ്ങളിലൂടെ എങ്ങനെ പ്രവർത്തിക്കുന്നു നോക്കി തന്നെ പഠിക്കണം. മറ്റത് തെറ്റെന്നുള്ളതല്ല, ഇതിന് കഴിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത്. ഇതിന് അവസരമില്ലാത്തവർക്കും കഴിവില്ലാത്തവർക്കും അത് ഇതും കൂടെ കൂട്ടി യോജിപ്പിക്കരുത്. ഈ നാലുദാഹരണങ്ങളിലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓരോ സ്ഥലത്തും എന്താ അതോരോ അപ്പുളുതെ പ്രവർത്തിക്കാത്തിടത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി. ഇന്നെന്ത് മനസ്സിലാക്കാം? ഈ സൂത്രത്തിന്റെ അപവാദ സൂത്രമാണ് അതോരോ അപ്പുളുതേ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാരത്തിന്റെ പരത്തിൽ, ഹ്രസ്വകാരം പരത്തിൽ അല്ല മധ്യത്തിൽ ഋത്വിരിക്കുകയും ഹ്രസ്വകാരം പൂർവ്വത്തിൽ ഹ്രസ്വകാരം പരത്തിൽ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഈ സൂത്രത്തിൽ പറയുന്ന നിമിത്തങ്ങളൊക്കെ ഉണ്ട്. ഇത് എന്താ പറയുന്നത്? പൂർവ്വത്തിൽ അവർണ്ണമിരിക്കണം, അവിടെയും ഹ്രസ്വകാരം ഇരുന്നാൽ അവർണ്ണമാണ്. പരത്തിൽ അശ്വില ഏതെങ്കിലും വർണ്ണമിരിക്കണം, അവിടെയുണ്ട്. അതുപോലെ അർപ്പുളം ഹ്രസ്വകാരം ഇരിക്കുകയാണ്. പിന്നെ രൂപന് അവിടെ ഉത്വം വിധിച്ചു, ഇവിടെ രൂപനെന്ത് വരുന്നു? യത്വം വിധിക്കുന്നു. യത്വവിധി എന്ന് പറയും യകാരം വരുന്നു. അപ്പോൾ പൂർവ്വത്തിൽ ഹ്രസ്വവും പരത്തിൽ ഹ്രസ്വവും വന്നു കഴിഞ്ഞാൽ അതും അകാരം, വേറൊന്നും ഇരുന്നാൽ പറ്റില്ല. അതിരിക്കുമ്പോൾ എന്ത് വരുന്നു? അതിനെ ഇതിനെ ബാധിച്ചുകൊണ്ട് ആ സൂത്രം വരും, അപവാദം. അതാണ് എന്ന് പറഞ്ഞെന്താണ് പ്രഗൽഭ്യ അപവാദ വിഷയം തഥ ഉസർഗു അഭിജായതേ. അതായത് ഒരു ഇതൊരു ഔസർഗ്യ സൂത്രമാണ്. ഇത് പ്രവർത്തിക്കുമ്പോൾ അപവാദത്തിന്റെ വിഷയത്തെ വിട്ടിട്ടേ പ്രവർത്തിക്കും, അവിടെ പോയി അത് പ്രവർത്തിക്കത്തില്ല. ഇത് പ്രവർത്തിക്കാൻ വരുമ്പോൾ ഇവിടെ ഇപ്പൊ തന്നെ വരുന്നു അശ്വാത്ര. ഇത് പ്രവർത്തിക്കുമ്പോൾ അപവാദത്തെ വിട്ടിട്ട്, അതായത് ഇവിടെ അത് പ്രവർത്തിക്കൂ, അതോരോ അപ്പുറത്തെ പ്രവർത്തിക്കുന്നിടത്ത് ഇത് പ്രവർത്തിക്കത്തില്ല. അത് പ്രവർത്തിച്ച് പോയ സ്ഥലത്ത്, അത് വേണ്ടാന്ന് വയ്ക്കുന്നിടത്ത്, അതിന്റെ ഉച്ചിഷ്ടത്തിൽ ഇത് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് അത് നോക്കുന്നത്, ആ സൂത്രം പ്രവർത്തിച്ചോന്ന് നോക്കി. അതുകൊണ്ടാണ് അത് പ്രവർത്തിക്കാൻ വരുന്നുണ്ടെങ്കിൽ പറ്റില്ല, ഇതിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അതുപോലെ ഒരു അപ്ലതാതപ്ലതേ എന്ന് പറയുന്നത് സപാദ സപ്താധ്യായിയിലെ സൂത്രമാണ്, ഇത് ത്രിപാദിയിലെ സൂത്രമാണ്. പിന്നെ നമ്പർ നോക്കി അറിയാം. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്നത് എന്താണ്? ത്രിപാദിയിലെ സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് സപാദ സപ്താധ്യായിലെ സൂത്രങ്ങൾ പ്രവർത്തിച്ചിരിക്കണം, അത് കഴിഞ്ഞാൽ അതിന് പ്രവർത്തിക്കാൻ അവകാശമുള്ളൂ. അപ്പോൾ അതുവരെ ഒരു അപ്ലതാതപ്ലതേ പ്രവർത്തിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലത്തെ ഇതിന് പ്രവർത്തിക്കാൻ പറ്റും, അതെപ്പോഴും ഓർത്തിരിക്കണം. അപ്പോൾ പുറത്തുള്ള ഹ്രസ്വകാരവും പരത്തുള്ള ഹ്രസ്വകാരവും അല്ലെങ്കിൽ ഹശ്വോ വരികയാണെങ്കിൽ അതോരോ അപ്ലതാതപ്ലതേ പ്രവർത്തിക്കും. ബാക്കിയുള്ള സ്ഥലങ്ങൾ, ബാക്കിയുള്ള സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ എന്താണ്? പൂർവത്തിൽ ദീർഘമായ ആകാരം വരികയാണെങ്കിൽ പരത്തിലെ അശ്ലെ ഏത് വർണ്ണം ഇരുന്നാലും ശരി, ഭോഗോഗോ പൂർവശിവാശി പ്രവർത്തിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഓരോ ഉദാഹരണം നോക്കുക. പൂർവത്തിൽ അശ്വ ആകാരം ഇരിക്കുന്നു, അവിടെ അത്ര ഇരുന്നാലും പ്രവർത്തിക്കും. പിന്നെ ദീർഘമിരുന്നാലും പ്രവർത്തിക്കും. അയൂണറിലേക്ക് ഏവവും അയവ് ചെയ്തിരുന്നാലും പ്രവർത്തിക്കും. ഹസ്ല ഏത് വർണ്ണം ഇരുന്നാലും ശരി പ്രവർത്തിക്കും. ഇവിടെ ആ എന്ന് പറയുന്നത് എന്താണ്? ആസ് എന്ന് പറയുന്നതിന്റെ ആയാണ്. നമുക്ക് അശ്വാസ് ഇതോടത്തോണം. പൂർവത്തിൽ ആസ് എന്നിരിക്കുകയാണെങ്കിൽ അശ്വല ഏത് വർണ്ണം ഇരുന്നാലും ശരി ലോപിച്ചു. പിന്നെ പൂർവത്തിൽ അസ് എന്നിരുന്നാലോ ഹ്രസ്വ അകാരമൊഴികെയുള്ള സ്വരങ്ങൾ ഇരുന്നാൽ പ്രവർത്തിക്കും. ഇത് രാമ ഏവ എടുത്ത ഉദാഹരണം, നേരത്തെ എഴുതിയത് ഹ്രസ്വമുള്ള ഉദാഹരണം, അത് ദീർഘം. ഇതാ ഇവിടെ നോക്കുക, ഇവിടെ രാമസ് പൂർവത്തിൽ ഹ്രസ്വ അകാരമാണ്, അതായത് അസായിരിക്കുന്നു. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഹ്രസ്വകാരം ഒഴികെയുള്ളിടത്തല്ല ഈ സൂത്രം പ്രവർത്തിക്കും. ഹ്രസ്വകാരം ഇരുന്ന ഏത് പ്രവർത്തിക്കും? അതുപോലെ ഒരു അപ്ലതാതപ്ലതേ, കാരണം അത് പറഞ്ഞു പരത്തിൽ ഹ്രസ്വകാരം ഇരുന്നാൽ അത് പ്രവർത്തിക്കും. ഇനി ഹശ് ഇരുന്നു കഴിഞ്ഞാലോ ഹശിച്ച പ്രവർത്തിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് അസ് എന്നിരിക്കുമ്പോൾ പൂർവ്വത്തിൽ, അതായത് ഹ്രസ്വകാരം ഇരിക്കുമ്പോൾ ഹ്രസ്വകാരം ഒഴികെയുള്ള ഏത് സ്വരം ഇരുന്നാലും ഈ സൂത്രം പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഈ ഉദാഹരണം കാണിച്ചത്, രാമ ഏവ. ഇത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. അത് പരിചയം വരുമ്പോൾ ശരിയായിക്കോളും. പൂർവ്വത്തിൽ ദീർഘമാണ് ആസെന്നാണ് ഇരിക്കണമെങ്കിൽ അശിൽ ഏത് വർണ്ണം ഇരുന്നാലും യകാരം വന്ന് ലോപിക്കും. പൂർവ്വത്തിൽ അസ് ഹ്രസ്വാകാരവും സകാരം ഇരിക്കുകയാണെങ്കിൽ പരത്തിൽ ഹ്രസ്വാകാരം ഒഴികെ ഏത് സ്വരവിരുന്നാലും ശരി ഈ സൂത്രം പ്രവർത്തിക്കും. അതിനാണ് രാമയേവ. ആ സമയം പൂർവ്വത്തിൽ ഹ്രസ്വാകാരമാണ്, പരത്തിൽ ഹശിലവർണ്ണം വന്നാൽ ഹശിത പ്രകാരം ഉത്തും വന്ന് ഗുണം വന്ന് രാമോ അത്ര എന്ന് വരും ഹ്രസ്വകാരം വന്ന്. ഇനി പൂർവ്വത്തിൽ ദീർഘവും പരത്തിൽ ദീർഘവും വരികയാണ് രണ്ടിടത്ത്. ആ ഇവിടെ വന്നു, ഇത് തന്നെ പ്രവർത്തിക്കും. പൂർവ്വത്തിൽ ദീർഘം വന്നു, പരത്തിൽ ദീർഘം വന്നു, കാരണം അകാരം ഒഴി ഏത് സ്വരവിരുന്നാലും ഏത് അശിരുന്നാലും ഇത് തന്നെ പ്രവർത്തിക്കും. അകാരം പരത്തിൽ അകാരം ഒഴികെ ഏതിരുന്നാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇരുന്നാലും പ്രവർത്തിക്കും. എന്തുകൊണ്ട്? പൂർവ്വത്തിലായാണ്. അപ്പോൾ പൂർവ്വവർണ്ണത്തിൽ വരുന്ന അക്ഷരത്തെയും ശ്രദ്ധിക്കണം, പരത്തിലെയും ശ്രദ്ധിക്കണം. അത് അല്പം പരിചയം കൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട്? ഇതിൻ്റെ അപവാദമായി അതോരോരോ അപ്പുളിതാ അപ്പുളത്തെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം അതിത് ഓർത്താൽ മതി, പൂർവത്തിൽ അകാരവും പരത്തിൽ ഹ്രസ്വകാരവും വന്ന ഓന്ന് രൂപം വരും. പൂർവത്തിൽ ഹ്രസ്വകാരവും പരത്തിൽ ഹശം വന്നു കഴിഞ്ഞാൽ ഓന്ന് വരും. അത് എപ്പോഴും ഇരിക്കണം, കാരണം അവിടെ അപൂർവസയോ അശി എന്നുള്ളതിനെ അത് ബാധിക്കും, അതിൻ്റെ അപവാദമാണ്. അത് ഓർത്തോളം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, പൂർവത്തിൽ അകാരം തന്നെ ആയിരിക്കുന്ന ഹ്രസ്വകാരം, പക്ഷെ പരത്തിൽ ഹ്രസ്വകാരം ഒഴികെയുള്ള സ്വരങ്ങൾ ഇരുന്നു കഴിഞ്ഞാലും ഏകാരം ഒന്ന് ലോപിക്കും. പൂർവത്തിൽ ദീർഘമാണ് ഇരിക്കുന്നതെങ്കിൽ പരത്തിൽ അശിൽപ്പെട്ട ഏത് വർണ്ണം ഇരുന്നാലും ഏകാരം ഒന്ന് ലോപിക്കും. ദേവ വസന്തി ബാല ആഗച്ഛന്തി ഒക്കെ അതിൻ്റെ ഉദാഹരണമാണ്. ഈ ഉദാഹരണങ്ങൾ ഓർത്തു വെച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇനി ഭൂവഗോർവസയോ അശി എന്ന് പറയുന്ന സൂത്രത്തെ നമ്മൾ നേരത്തെ പഠിച്ച ഖരവസാനു വിസർജനീയ എന്ന് പറയുന്ന സൂത്രം ഇതിനെയൊക്കെ ബാധിക്കുന്ന സൂത്രമാണ് ഏത് തദോഹു സുലോഹു അകാർ അക്കുരാണി സമാസകാരി. അവിടെ ഹല്ല് വരത്തി വന്നു കഴിഞ്ഞാൽ ഏത് ശബ്ദത്തിൻ്റെയും തശബ്ദത്തിൻ്റെ ഈ സൂത്രങ്ങളെല്ലാം അത് ബാധിക്കും. സുലോഭിച്ചു, പക്ഷെ ഹല്ല് വരത്തിയിരിക്കുന്നു. പക്ഷെ അച്ചാണ് വരത്തിയിരിക്കുന്നതെങ്കിലോ? ഒരു ഉദാഹരണം എഴുതി നോക്കുക. അത് ഹല്ലെന്ന് പറഞ്ഞതിന്റെ പ്രയോജനം സോ അത്ര സന്ധി ചെയ്ത് എഴുതണം. അപ്പൊ എങ്ങനെ വരും? സോ അത്ര. ഞാൻ പിരിച്ചെഴുതുക, സഹ അത്ര. സഹാത്ര സൂത്ര സഹാത്ര. ഇനി അതിനെ പിരിക്കുക അങ്ങനെ, സസ് അത്ര സസ് അത്ര. ഇവിടെ നോക്കുക, സസ് അത്ര എന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച തശബ്ദത്തിന്റെ രൂപമാണ്. അവിടെ പഠിച്ച എന്താണ്? സസിന്റെ സകാരം ലോപിക്കും. പക്ഷെ എന്ത് വേണം? എന്താ അതിന് നിമിത്തം പറഞ്ഞത്? ഹല്ല് വരത്തിയിരിക്കുന്നു, ഇവിടെ ഹല്ല് വരത്തിലില്ല. അപ്പൊ ഇനി എന്ത് വരുമെന്ന് നോക്കാം. സസ് അത്ര. ഇനി അടുത്തെന്താ വരുന്നത്? ആ സൂത്രം പ്രവർത്തിക്കില്ല. ഇനി എന്താ വരുന്നത്? സര് സസജുഷരു വന്നിട്ട് സര് അത്ര. ഇനി എന്തുവരും? ഇനി എന്താ വരും? സ ഊ. എന്തുകൊണ്ട്? പൂർവ്വത്തിൽ അകാരം വന്നു, പരത്തിൽ അകാരം വന്നു, അതോരോ അപ്പുളത അതപ്പുളതേ സൗ അത്ര. ഇനി നിങ്ങൾക്കറിയാം എന്താ വരുന്നത്? സ ഊ എന്നിടത്ത് ആഗുണം ഒന്ന് സോ, പൂർവരും ഒന്ന് സോത്ര സോ സോ സോ സൂന്നെടുത്ത് സോ സോ അത്ര സോ അത്ര. ഇവിടെ ഇതെന്തിനാ ഉദാഹരണം പറഞ്ഞത്? ഇവിടെ ഏതത്തദോഹോ സുലോഭോ അകബർ അനുസ്മാസ്യ ഹലി എന്ന പ്രകാരം സുലോഭിക്കുന്നില്ല, പരത്തിൽ ഹല്ലില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇവിടെ എന്തോരും പൂർവത്തിൽ ഹർസ്വാകാരം, പരത്തിൽ ഹർസ്വാകാരം വന്നു, അവിടെ അതോരോ അപ്രദാത അപ്പുഴുതേ വന്നു. അപ്പോൾ അതുമല്ല, ഇനി അടുത്ത് വേറെ ഉദാഹരണം എഴുതുക. സ ഏവ സൂത്ര സ ഏവ ഇതെങ്ങനെ പിരിക്കും? സഹ ഏവ സഹ സഹ ഏവ ഇത് ഞാനെങ്ങനെ പിരിക്കും? സസ് ഏവ. ഇവിടെ നോക്കുക, ഇവിടെ ഏതത്തതോ സുലോ സമാസകലി വരുന്നില്ല. എന്തുകൊണ്ട്? പരത്തിൽ ഹല്ലില്ല. പരത്തിൽ ഹല്ല് വന്നു കഴിഞ്ഞാൽ അത് ഈ ഇപ്പം നമ്മൾ പ്രവർത്തിച്ച സൂത്രങ്ങളെല്ലാം അത് ബാധിക്കും. അതുവരെ അപ്പോഴത്തേക്കും പ്രവർത്തിക്കാവൂല, ഭോഗപൂർവസി വശിക്കും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ എന്തോരും സാര് ഏവ സസ്സജുഷൊരു ലോപിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. പിന്നെ എന്തോരും ആണോ വരുന്നത്? സൂക്ഷിച്ചു നോക്കണം, ആവേശം കാണിക്കരുത്, തൊഴിച്ചു നോക്കണം. ഏ പരത്തിയിരിക്കുന്നു, പരത്തിൽ ഹ്രസ്വമാണ്. എന്താണോ അത് തന്നെ സൂത്രം ഏത് വരുന്നു? ആ പൂർവസേ വാശി. എന്തുകൊണ്ട്? പരത്തിൽ ഹ്രസ്വകാരമില്ല. നിങ്ങൾ പറഞ്ഞു ഊ വരണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പരത്തിൽ ഹ്രസ്വകാരം വേണ്ടേ? നേരത്തെ പറഞ്ഞു പൂർവത്തിൽ ഹ്രസ്വമാണ് ഇരിക്കുന്നതെങ്കിൽ, പരത്തിൽ ഹ്രസ്വകാരം ഇല്ലെങ്കിൽ എന്തുവരും? ഓ ആ പൂർവസീവാശി ബോ ഭഗോ പ്രയാസം അതങ്ങ് ഉട്ടയ്ക്കുക തൽക്കാലം. ആ പൂർവസീവാശി അശു വരവിരിക്കുന്നു, എന്തുവരുന്നു? ഊ വരും, യാ വരും. ഇപ്പൊ എന്തോന്ന്? സായ് ഏവ ലോപശാകല്യസ്യ സയേവ സയേവ. ഇവിടെ എന്തോ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഹല്ലില്ലാത്തതുകൊണ്ട് ഏതത്തദോഹോ സുലോഭോ അഘോരനുസമാസകലി വന്നില്ല. പിന്നെ ഈ ഒരു നിമിത്തം വരുന്നു കഴിഞ്ഞാൽ എന്ത് പ്രവർത്തിക്കും? ഭോഭഗോ അഘോപൂർവ സേവാശി വരും. സയേവ ഇനി ഒരു ഉദാഹരണം വഴിയേ. ഗുരുർബ്രഹ്മ അത്രയും മതി എന്ന് നമ്മൾ പാടുന്നതന്നെ. ഗുരുർബ്രഹ്മ ഗുരുർബ്രഹ്മ ഗുരുർ ബ്രഹ്മ അടിയിലൊരു വരവിടാണ് ബായുടെ അടിയിലെ ബ്രഹ്മ. എന്നാ നേരത്തെ എഴുതി ശരിയാ, ബായുടെ അടിയിലൊരു വരവിട ഒന്നും മേളിലൊന്നും താഴെ ഒന്നും. ആ ഇനി ഇതിനെങ്ങനെ നമ്മൾ പിരിച്ചെഴുതും? എങ്ങനെ പിരിച്ചെഴുതും? ഗുരുഹു ഗുരുഹു ബ്രഹ്മ. ഇവിടെ ഇനി എങ്ങനെ പിരിക്കും? ഗുരുസ് ബ്രഹ്മ. ഇതാണ് സകാരം മുതൽ തുടങ്ങിയാൽ ഇതൊക്കെ വ്യക്തമാകുമെന്ന് പറയുന്നു. ഇവിടെ സൂത്രം വരും സജുഷൂരു ഗുരുസ് ബ്രഹ്മ ഗുരു ബ്രഹ്മ. ഇവിടെ രേഖ ഇരിക്കുകയാണ്. നമ്മൾ പഠിച്ചതനുസരിച്ച് ഖരവസാനി ഒരു വിസർജന ഇവിടെ വരുമോ? എന്തുകൊണ്ട്? ഖരത്തിൽ ഖരില്ല, ഖരമുണ്ടെങ്കിലേ അത് വരത്തുള്ളൂ. അത് വന്നു കഴിഞ്ഞാലേ പിന്നെ ബാക്കി ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ്? സോശുനാശൂരു ഷ്ടുനാഷ്ടൂരു വാശരി വരൂ വിസർജനീയസ്യസേവരു. ഇതൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് ഏത് ചിന്തിക്കണം? ഖര പരത്തിലുണ്ടോ ഇത് ചിന്തിക്കണം. അതില്ലെങ്കിൽ ബാക്കിയുള്ള ചിന്തയൊന്നും അവിടെ ആവശ്യമില്ല. അപ്പോൾ അത് ഒരുപാട് സൂത്രങ്ങൾ അതുകൊണ്ട് ഒഴിവായി, ഖര പരത്തിലില്ലാത്തതുകൊണ്ടെന്ന് വെച്ചാൽ ഇത് അശിപ്പെട്ടാണ്. ബാ എന്ന് പറയുന്നത് അശിലപ്പെട്ടതാണ്. ഇനി അശ്വിൽ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, ആദ്യം ചിന്തിക്കുന്ന അതോരോ അപ്പുളിതാ തപ്പുളിതേ വരും ഇല്ല, എന്തുകൊണ്ട്? പൂർവ്വത്തിൽ ഊവായിരിക്കുന്നത്. കാരണം അത് പ്രവർത്തിക്കണമെങ്കിൽ പൂർവ്വത്തിൽ ആ തന്നെ വേണം, അത് ഹ്രസ്വം വേണം. അപ്പൊ അത് വരത്തില്ല. അത് വന്നു കഴിഞ്ഞെങ്കിൽ എന്ത് വന്നനെ? അത് വന്നെങ്കിൽ എന്ത് വന്നനെ? രേഖത്തിന് പൂ വന്നനെ. അത് വരത്തില്ല. പിന്നെ നമ്മൾക്കുള്ളത് എന്താണ്? ഹശിച്ച. അത് വരുമോ? ഹശു വരത്തിലുണ്ട്, പക്ഷെ പൂർവ്വത്തിൽ ഹ്രസ്വകാരമില്ല. ഇനി നോക്കേണ്ടത് എന്താണ്? ഭോപക, ഇത്രയേ ഉള്ളൂ. ഒന്ന് ഖരിച, അതുപോലെ ഒരു അപ്പുളത തപ്പുളത്, പിന്നെ അത് അപൂർവസിയോ. അശി നോക്കുക, അതും വരത്തില്ല. എന്തുകൊണ്ട്? പൂർവ്വത്തിൽ അവർണ ഹർസമോ ദീർഘമോ വേണം, രണ്ടുമില്ല. അതും വരത്തില്ല. പിന്നെ എന്ത് വരും? പിന്നെന്താ വരുന്നു? പിന്നെ ഒന്നും വരാനില്ല. അതാണ് ഗുരുർ ബ്രഹ്മ എന്ന് നമ്മൾ എന്നും പാടുന്നത്. നമ്മൾ ഗുരു ബ്രഹ്മ എന്ന് പാടാത്ത അതുകൊണ്ടാണ് പിന്നൊന്നും വരാനില്ല. ക്ലിയറായി, ഗുരുർ ബ്രഹ്മ ക്ലിയറായി. ഇതുപോലെ തന്നെ ഗുരുർ വിഷ്ണു, അവിടെയും നോക്കുക. ഗുരുർ ദേവോ, അവിടെയും നമ്മൾ ഗുരു ബ്രഹ്മ എന്ന് പിരിച്ചു പാടേണ്ട കാര്യമില്ല. ഞങ്ങൾ സന്ധി പഠിച്ചിരിക്കുകയാണ്, ഇനി എല്ലാം കറക്റ്റായിരിക്കുന്ന ആരും കറക്റ്റാക്കരുത്. ഗുരു ബ്രഹ്മ സംഹിതയുണ്ട് അവിടെ. സംഹിതയുള്ളതുകൊണ്ട് എന്ത് വരുന്നു? സന്ധി വരണം. പരമാവധി വന്നു കഴിഞ്ഞു ഗുരുർ, അതിനപ്പുറം ചെയ്യാൻ സൂത്രങ്ങളില്ല. ഇനി ഒന്ന് രണ്ട് സൂത്രങ്ങളുണ്ട്, അതൊന്നും ഇവിടെ വരത്തില്ല. അത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ, മഹേശ്വര എന്നിടത്ത് എന്താ സംഭവിച്ചത്? വിസർഗം വന്ന എന്തുകൊണ്ട്? അവസാനമായി. അത് കാരണം ഒരു ശ്ലോകത്തിന്റെ രണ്ടാമത്തെ വരിയുടെ അവസാനം വിരാമമാണ്. അത് ഒരു നിയമമാണ്. ശ്ലോകങ്ങളുടെ എല്ലാം രണ്ടാമത്തെ വരിയുടെ അവസാനം നിർത്തണം. നിർത്തുക എന്ന് പറഞ്ഞാൽ വിരാമം. വിരാമം എന്ന് പറഞ്ഞാൽ അവിടെ സംഹിതയില്ല. ഗുരു സാക്ഷാത് ഒന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിർത്തിക്കഴിഞ്ഞു. അതല്ലേ നമ്മൾ നിർത്തുന്നത്? ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ, മഹേശ്വര, അവിടെ നിർത്തി. നിർത്തി കഴിഞ്ഞാൽ സംഹിതയില്ല. സംഹിതയില്ലെങ്കിൽ അവിടെ എന്തുവരും? ഏ സൂത്രം വരുന്നത്? ഖരവസാന. അത് അവസാനമായി. ഖരായിട്ടല്ല, ഖരാണോ പദാന്തമാണോ ഇതൊന്നും നോക്കണ്ട, അവസാനമാണോ എന്ന് നോക്കുക. മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല. എന്തുവരുന്നു? അവിടെ സംഹിതയില്ല. അവിടെ നിർത്തിയിട്ട് അടുത്ത് തുടങ്ങിയാണ് നമ്മൾ. അവിടെയാണ് നമ്മൾ സാറിന് ശ്വാസം വിടുന്നത്. ഒരു ബ്രഹ്മ, ഒരു മഹേശ്വര. ശ്വാസം വിടുക എന്ന് വെച്ചാൽ നിർത്തി, പിന്നീട് മുമ്പോട്ട് പോകത്തില്ല. അപ്പൊ അവിടെ അവസാനം വേണ്ടി വിസർഗം വന്നു. ഗുരു സാക്ഷാത്, അവിടെ എന്താണെന്ന് നോക്കുക. എന്താ വന്നത്? ഗുരു സാക്ഷാത്. ആ ശരിയാണ്, അവിടെ വന്നിരിക്കുന്നത്. അത് ഗുരു സാക്ഷാത് എന്ന് പറഞ്ഞ, ഗുരു സാക്ഷാത് എന്ന് പറഞ്ഞാലോ വിസർജനീസ്. രണ്ട് രീതിയിലും പറയാം. ഗുരു സാക്ഷാത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ശരിയാവും. ആ ശരി. അല്ലെങ്കിൽ അവിടെയൊന്നും ഇത് വരുന്നില്ല. വരാത്തതിന് പ്രധാന കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ പൂർവ്വത്തിലിരിക്കുന്ന അകാരമല്ല. ഈ നമ്മളിപ്പോ പഠിച്ച ഈ രണ്ട് നിയമങ്ങളും വരണമെങ്കിൽ, ഒന്നുകിൽ ഓകാരം വരണമെങ്കിൽ, ലോകം വരണമെങ്കിൽ, പൂർവ്വത്തിൽ ഹ്രസ്വ അകാരമോ ദീർഘമോ വേണം. അപ്പോ ഈ പറയുന്ന ഇപ്പോൾ ഗുരു ശബ്ദം, ഹരി ശബ്ദം, ഇകാരാന്ത ഉകാരാന്ത ശബ്ദങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ വരത്തില്ല. അവിടെയെല്ലാം ഈ രേഖ ഇങ്ങനെ തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് അവിടെ രേഖ നമ്മൾ ഉച്ചരിക്കുന്നത്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു. വേറൊരു ഉദാഹരണം പറയാം. എന്താണ് എഴുതിയേ? പുനാരമതേ. ഇതിൽ ഉദാഹരണങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ ശരിയാവും. അത് കുറച്ച് കൂടുതൽ ഉദാഹരണം വന്നു പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. ഇതങ്ങനെ നമ്മൾ പിരിക്കും. പുനഹരമതേ. അടുത്ത് പുനസ്സുരമതേ. ഇല്ല, പുനരരമതേ. എന്തുകൊണ്ട്? ഇത് നൈസർഗിക രേഖയാണ്, അവിടെ സകാരമില്ല. ഇതിനെ നൈസർഗിക രേഖ എന്ന് പറയും. ഞാൻ ജന്മനമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സസജുഷോ പ്രകാരം വരുന്ന ഋത്വം വരുന്ന രേഖ അല്ല. ഇവിടെ നോക്കുക, ഈ രേഖ പരമിരിക്കുമ്പോൾ ഇവിടെ ധരിച്ച വരുമോ? വരുമോ? എന്തുകൊണ്ട്? രേഖങ്കരത്തിലല്ല. ശരി, അതോരോരോ അപ്പുളതാ അപ്പുളതേ വരുമോ നോക്കാം. വരുമോ? എങ്ങനെ? അല്ല, അതിന് പ്രധാന കാരണം എന്താണ്? അത് ഋത്വത്തിനാണ് വിരിച്ചിരിക്കുന്നത്. ഓ, ഇവിടെ ഋത്വമാണോ? ഇത് നൈസർഗിക രേഖമാണ്. ഇനി ഭോവകോ അകോ പൂർവസിയോ അശി പ്രകാരം എത്തും വരുമോ? വരുമോ? അതുമല്ല, അത് ഋത്വത്തിനാണ് വിരിച്ചിരിക്കുന്നത്. കാരണം അവിടെ പറഞ്ഞു, വൃത്തി പറഞ്ഞ എന്താണ്? രോർ യ ആദേശ, രൂവിന് യ ആദേശം വരും. അപ്പോ ഇത് രൂവല്ല, നൈസർഗിക രേഖമാണ്, അതുകൊണ്ട് അത് വരത്തില്ല. അപ്പൊ ഇവിടെ പിന്നെ എന്ത് വരും? അടുത്ത സൂത്രം നോക്കുക, അടുത്ത പേജിൽ രോജി. എളുപ്പമാണ്, പ്രയാസമൊന്നും. രേഖസി രേഖയെ വരെ ലോപ, രേഖത്തിന്റെ പരത്തിൽ ഒരു രേഖ വരുന്ന ആദ്യത്തെ രേഖ ലോപിച്ചു. രേഖത്തിന്റെ പരത്തിൽ മറ്റൊരു രേഖ വരുന്നാൽ ലോപിച്ചു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വിധി എന്ന് പറയുന്നത് നൈസർഗിക രേഖത്തിനേ വരത്തുള്ളൂ, അല്ലാത്തടത്തും വരും. ഇവിടെ ഇപ്പൊ അങ്ങനെ മനസ്സിലാകും, ഈ നൈസർഗിക രേഖ കൊണ്ടാണ് വരുന്നത്. അല്ലാത്തടത്ത് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പഠിച്ച ഉത്വയത്വങ്ങൾ വരാത്തടത്ത്, വരാത്തടത്ത് വരും. ഈ ഉദാഹരണം നോക്കുക, പുനരുരമതി. ഇവിടെ നൈസർഗിക രേഖമാണ്, അവിടെ നേരത്തെ പറഞ്ഞ ഊ യാ വരത്തില്ല. ഉത്വയത്വം വരാത്തടത്ത് എന്തുവരും? രേഖത്തിന്റെ പരത്തിൽ രേഖ വരുന്നു കഴിഞ്ഞാൽ പൂർവ്വരേഖ ലോപിച്ചു, അപ്പം എന്തുവരും? പുനരമതേ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു രേഖ നിമിത്തമായി രേഖൻ ലോപിക്കുകയാണെങ്കിൽ അതിന്റെ പൂർവ്വത്തിലിരിക്കുന്ന അണ്ണിൽപ്പെട്ട വർഗത്തിന് എന്ന് വെച്ചാൽ ആ ഈ ഊ ഇതിൽ മൂന്നിലേതെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അതിന് ദീർഘം വരും. ും പുനാരമതേ. രേഖം നിമിത്തമായി രേഖ ലോപിച്ചാൽ എന്നുവെച്ചാൽ രൂപരി സൂത്രപ്രകാരം ലോപിച്ചാൽ, ആ സൂത്രം എന്ന് പറയുന്നത് പരത്തിൽ ഒരു രേഖ വരുന്നാൽ പൂർവ്വരേഖ ലോപം വരുമെന്ന്. അങ്ങനെ ലോപിച്ചു കഴിഞ്ഞാൽ ആ രേഖത്തിന്റെ പൂർവ്വത്തിലിരിക്കുന്ന വർണ്ണം അത് ആയോ ഈയോ ഊ ആണെങ്കിൽ ദീർഘം വരും. അപ്പോൾ അങ്ങനെ വരും പുനാരമതേ. ആദ്യത്തെ രൂപം കിട്ടി. അടുത്ത സൂത്രം, ആ ദീർഘം ഇരിക്കുന്ന സൂത്രമാണ് ഡൃ ലോപോ പൂർവസ്യ ദീർഘോ അണഹ. പലരും പറഞ്ഞതിന് ലോപോ ലോപോ എന്നേ ഉള്ളൂ, ഡൃ ഇല്ല. അതുകൂടെ വേണം. ട്രിലോപേ ട്രിലോപേ പൂർവസ്യ ദീർഘോ അണഹ ട്രിലോപേ പൂർവസ്. ഇത് ഉച്ചരിക്കാൻ പാടാണ്. റ് അല്ല, അത് രേഖമാണ്. അങ്ങനെ കൃ ക്ര എന്ന് പറയുന്ന പോലെ ട്ര എന്നുള്ളതാണ്. ശരിക്കും രേഖമാണ് ട്ര എന്നുള്ളതാണ്. അത് ട്ര ലോഭേ പൂർവസ്യ ദീർഘമാണ്. അതിലാ പ്രയാസമുള്ളത് നമ്മളങ്ങ് വിട്ടയ്ക്കുക. നമ്മളെല്ലായിടത്തും പ്രയാസമുള്ള വിടുന്നതുകൊണ്ട് വിടിയാതങ്ങ് വിടുകയാണ്. ഠ എന്നുള്ള അങ്ങ് വിട്ടയ്ക്കുക. നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. വൃത്തി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഠരേഖയോഹോ ലോപനിമിത്തയോഹോ പൂർവസ്യാണോ ദീർഘ. അതിൽ പ്രയാസമുള്ള കാരണം കൊണ്ട് നമ്മൾ ആ ഠായ അങ്ങ് വിട്ടു. നമ്മളിപ്പോൾ രേഖ മാത്രമേ എടുക്കുന്നുള്ളൂ. അവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, പുനാരമതേ. പുനാ രമതേ, അത് രമതേ, അതേ നമ്മളിവിടെ കൊടുത്ത പുനരമതേ. അടുത്തൊരു ഉദാഹരണം എഴുതി. ഇവിടെ പറയുന്ന ഇതാണ്, അഠാ വിട്ടു കഴിഞ്ഞാൽ ബാക്കി എന്താണ്? രൂപത്തിന് രേഖത്തിന്റെ ലോപത്തിന് നിമിത്തമായ രേഖം പരമിരിക്കെ, അല്ലെങ്കിൽ പരത്തിലിരിക്കുന്ന രേഖം നിമിത്തമായി പൂർവ്വത്തിലെ രേഖം ലോപിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർവ്വത്തിലിരിക്കുന്ന ആ ഈ ഊവയ്ക്ക് ദീർഘം വരും. ഠായ വിടണം, ഇപ്പോൾ അതിലേക്ക് പോയാൽ ശരിയാവത്തില്ല, രേഖ മാത്രം എടുക്കുക. അടുത്ത ഉദാഹരണം എഴുതിയേ. ആ അടുത്ത ഈ ഹരിഹി രാജത്തെ, അല്ല ആദ്യം സന്ധി വരുന്ന ഹരി രാജത്തെ അത് എഴുതുക ആദ്യം. പിരിച്ചെഴുതുന്നതാണ് ഇങ്ങനെ ഹരി രാജത്തെ, ഹരി രാജത്തെ പിരിച്ചെഴുതണം. ഹരി രണ്ടായിട്ട് എഴുതണം. ഹരി രാജ ഹരി ശോഭിക്കുന്നു എന്ന് മറ്റു നടത്തും. പിരിച്ചെഴുതുമ്പോൾ ഹരി രാജത്തെ എന്ന് എഴുതും. എങ്ങനെ വരും? ഹരിസ് രാജത്തെ, ഹരി രാജത്തെ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പൂർവത്തിൽ ഇകാരം വന്നു, പരത്തിൽ ഖരുമില്ല. അപ്പൊ ഖരവസന വിസർജനയ്ക്ക് വരാൻ പറ്റില്ല. പൂർവത്തിൽ ഹ്രസ്വാകാരം ഇല്ലാത്തതുകൊണ്ട് അതോരോരപ്ലുതേ വരത്തില്ല, ഹസിജയും വരത്തില്ല. ഭൂഭഗവാഗോ പൂർവസിയോ ഹസി വേണമെങ്കിൽ പൂർവത്തിൽ അവർണം വേണോ, അതുമില്ല. പിന്നെ ഇവിടെ എന്താണുള്ളത്? രോരി, രേഖത്തിന്റെ പരത്തിൽ രേഖ ഇരുന്നു കഴിഞ്ഞാൽ ലോപിച്ചു പോകും. ഇത് ചടത്തക്ക ഉദാഹരണമായിട്ട് വരുന്നതാണ്, ഭാഷ്യത്തിൽ തന്നെ പലയിടത്തും വരും. അപ്പോ രേഖ ലോപിച്ചു പോയപ്പോ എന്തായി? ഹരി രാജത്തെ എന്ന് വന്നു. അതിനിത്രേ പറയുന്നുള്ളൂ, പൂർവത്തിലൊരു രേഖം പരത്തിലൊരു രേഖ ഇരുന്നാൽ ലോപിച്ചു പോകും. അപ്പൊ ഹരിര് രാജത്തെ, ഹരിയല്ല ഹരിര് രാജത്തെ ആ വന്നു. ഇനി എന്ത് ചെയ്യുന്നു? പറഞ്ഞു ട്രലോപേ പൂർവസ്യ ദീർഘവണഹ. അത് പറയുന്ന എന്താണ്? രേഖ നിമിത്തമായി പൂർവത്തിലെ രേഖത്തിന് ലോപം വന്നു കഴിഞ്ഞാൽ അതിന്റെ മുമ്പിലിരിക്കുന്ന ആ ഈ ഉ ആണ്, ഈ മൂന്നിൽപ്പെട്ട വർണ്ണം ഏതോ അതിന് ദീർഘം വരും. ഇവിടെ ഈ ആണ് ദീർഘം വന്നു. ഹരി രാജദേ, ഇതിന് മൂന്ന് ഉദാഹരണം കിട്ടും. പൂർവത്തിൽ ആ വരുന്നത്, പിന്നെ ഈ വരുന്നത്, പിന്നെ ഊ വരുന്നത്. അടുത്തെഴുതുക ഗുരു രക്ഷതി. ഗുരു രക്ഷതി, ഗുരു ദീർഘമാണ്, രക്ഷതി. പിരിച്ചെഴുതുന്ന എങ്ങനെ? ഗുരുഹു രക്ഷതി, ഗുരുസ് രക്ഷതി, ഗുരുര് രക്ഷതി, സസ്സജക്ഷരു വരെ. ശരി, ഗുരു രു എന്നല്ലേ കിടക്കുന്നു, ഗുരുര് രക്ഷതി. ഇവിടെ രേഖത്തിന്റെ പരത്തിൽ രേഖം വന്നു. ഇവിടെ നോക്കുക, ഖരവസാന ഒരു വിസർജനെ വരാൻ പറ്റില്ല, ഖരു വരത്തിലില്ല. ഇനി അതോരോരപ്പുളതാപ്പുളത അതിന് വരാൻ കഴിയത്തില്ല. പൂർവത്തിൽ ഹ്രസ്വകാരമില്ല. ഹസിജയ്ക്കും അതുകൊണ്ട് തന്നെ വരാൻ പറ്റത്തില്ല, ഹസു വരത്തിലുണ്ട്. ഭോഗോപൂർവസ്യ ഈ ഹസി വരണമെങ്കിലും പൂർവത്തിൽ എന്ത് വേണം? അവർണം വേണം, വരത്തില്ല. പിന്നെ എന്തുവരും? രോരി, രേഖത്തിന്റെ പരത്തിൽ രേഖ വരുന്ന ഇതൊന്നും പ്രവർത്തിച്ചില്ലെങ്കിലേ ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? നോക്കുക, രോരി എന്ന് പറയുന്ന അസിദ്ധകാന്ഡത്തിലെ സൂത്രമാണ്. സിദ്ധകാന്ഡത്തിലെ സൂത്രങ്ങളെല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞേ അതിന് പ്രവർത്തിക്കാൻ പറ്റും. അതാണ് നമ്മൾ നോക്കുന്നത്, അതുവല്ലതും പ്രവർത്തിക്കുമോ? അപ്പോൾ അവർക്കാർക്കും രക്ഷയില്ല, അവർക്കൊന്നും നിമിത്തങ്ങളില്ല പ്രവർത്തിക്കാൻ. അവരെല്ലാം മാറി നീക്കുമ്പോൾ ഉടനെ എന്ത് വരുന്നു? തിരുവാതിയിലെ സൂത്രം വന്നു, രേഖത്തെ ലോപിപ്പിച്ചു. അപ്പോൾ എന്തായി? ഗുരു രക്ഷതി. അപ്പോൾ വരുന്നു ട്രലോപേ പൂർവസ്യ ദീർഘോണ. രേഖം നിമിത്തമായി പൂർവത്തിലെ രേഖം ലോപിച്ചു പോയാൽ അതിന്റെ പൂർവത്തിലുള്ള ആ ഈ ഊ മൂന്നിൽ പെട്ട വർണ്ണത്തിന് ദീർഘം വരും. ഇവിടെ ഊ ആണ്. ഗുരുരക്ഷതി, മനസ്സിലായല്ലോ. അടുത്തൊരു ഉദാഹരണം എഴുതുക. രാമോ, ഇതൊക്കെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എഴുതിക്കുന്നതാണ്. രാജമണി, രാമോ രാജമണി, സന്ധി ചെയ്തിരിക്കുകയാണ്. രാജാക്കന്മാരിൽ മണിയാണ്, രത്നമാണ് രാമൻ എന്നാണ്. രാജമണി, രാജമണിഹി, വിസർഗം വേണം. കാരണം ഇത് സമാസത്തിലെ സന്ധിയല്ല, രണ്ട് പ്രത്യേക പദങ്ങളാണ്. അവിടെ വിസർഗത്തോടെ എഴുതാം രാമഹരാജമണിഹി. ബാക്കി എന്ത് ചെയ്യും? രാമസ് രാജമണി, രാമര് രാജമണി, രാജമണി വിസർഗം വേണം, വിസർഗം വേണം. ഇവിടെ ഇനി എന്താ വരുന്നത്? രോരി വരുമോ? രോരി എന്നുള്ള ഇവിടെ വരുമോ? അപൂർവസ്യ, അപൂർവസ്യ യോവസ്യ വരുമോ? അപൂർവത്തിലുണ്ട്, പരത്തില് ഫേവരറ്റില് വരുമോ? പരത്തിലിരിക്കുന്നത് ഇപ്പൊ പൂർവത്തിൽ, പൂർവത്തിൽ ഹ്രസ്വകാരം ഇരിക്കുന്നു, രാജമണി പരത്തിൽ എന്തിരിക്കുന്നു? ഹസിരിക്കുന്നു. അപ്പൊ ഏതാ വരേണ്ടത്? ഇവിടെ നോക്കുക, രാമര് രാജതി ആദ്യം നോക്കുക, ഹസിച്ചാ വരുമെന്ന് നോക്കുക. പൂർവത്തിൽ അകാരം ഇരിക്കുന്നു, പരത്തിൽ ഹസിലെ രാഫ ഇരിക്കുന്നു, അപ്പൊ ഹസിച്ച വരാം. ഇനി അമിതാവ് പറഞ്ഞ സൂത്രം വരുമെന്ന് നോക്ക, ഏതാണ്? ഭൂപകോ പൂർവസിയോ അശി, പൂർവത്തിൽ എന്തിരിക്കുന്നു? ആയിരിക്കുന്നു, പരത്തിൽ രായിരിക്കുന്നു. അപ്പോ പൂർവത്തിൽ അകാരം ഇരിക്കുന്നു, വർഷോ അകാരം, പരത്തില് ഹസിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതനുസരിച്ച് ഹസിച്ച വരുമോ അതേ ഭൂപകോ പൂർവസിയോ അശി വരുമോ? ഹസിച്ച. എന്തുകൊണ്ട്? അതുകൊണ്ടാണോ പറഞ്ഞത്? അതായത് ഭോഗോ പൂർവസയോ അസി എന്ന് പറയുന്നതിന്റെ അപവാദമാണ് ഏത്? അതോരോരപ്പുളുദാ അപ്പുളുദേ എന്ന് പറയുന്ന സൂത്രവും ഹസിച്ചായും. രണ്ടും ഏതിന്റെ അപവാദമാണ്? ഭോഗോഗോ പൂർവസ്യ അതിന്റെ അപവാദമാണ്. അത് പ്രവർത്തിച്ച് ബാക്കിയുള്ള സ്ഥലത്തെ പ്രവർത്തിക്കാൻ പറ്റും. അത് പ്രവർത്തിച്ച് ബാക്കിയുള്ളിടത്ത് എന്തിന് പ്രവർത്തിക്കാൻ പറ്റും? ഭൂപകോപൂർവസ്യോ ആശിക്കുക പ്രവർത്തിക്കാൻ പറ്റും. അതുകൊണ്ട് രണ്ട് സൂത്രവും വരാമെന്ന് പറയുന്നത് ശരിയാണ്. ഇവിടെ ഹസിതയ്ക്കും പ്രവർത്തിക്കാൻ അവസരമുണ്ട്, ഭൂപകോപൂർവസ്യോ ആശിക്കും പ്രവർത്തിക്കാൻ അവസരമുണ്ട്. ഇനി ഒരു സൂത്രത്തിനോട് ഇവിടെ അവസരമുണ്ട്. ഏതാണ്? രോരി. രേഖത്തിന്റെ പരത്തിൽ രേഖ വിരിക്കുമ്പോൾ ലോപിക്കാം. ഈ മൂന്നെണ്ണത്തിൽ ഏത് വരും? എന്തുകൊണ്ട് രോരി എന്തുകൊണ്ട് വരുന്നില്ല? ആ രോരി വരാത്ത കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സിദ്ധകാന്ഡത്തിലെ സൂത്രങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന് പ്രവർത്തിക്കാൻ അവകാശമുള്ളൂ. സിദ്ധകാന്ഡത്തിലെ രണ്ട് സൂത്രം ഇവിടെ പ്രവർത്തിക്കാൻ വരുന്നു. ഏതൊക്കെയാണ്? ഭോപഗോപൂർവസ്യോ അശിയും വരുന്നു, അശിചയും വരുന്നുണ്ട്. നോക്കുമ്പോൾ ഭോപഗോപൂർവസ്യോ അശിയുടെ അപവാദമാണ് എന്തോന്നു? അശിച. പിന്നെ രോരി വന്നാലും നോക്കി നിൽക്കാനേ പറ്റൂ. എന്തുകൊണ്ട്? ഇത് പ്രവർത്തിച്ചാൽ അതിന് പ്രവർത്തിക്കാൻ പറ്റും. അപ്പൊ ആദ്യം ആര് പ്രവർത്തിക്കും? അശിച പ്രവർത്തിക്കും. അപ്പൊ എന്ത് വരുന്നു? രാമവു രാജമണി, ഇനി രാമവു രാജമണി. ഇവിടെ രോരിയുടെ നിമിത്തം ഉണ്ടെങ്കിലും പ്രവർത്തിക്കുന്നില്ല. രാമോ രാജമണി, രാമോ രാജമണി. ഇവിടെ എങ്ങ പദാന്തതതി വരുന്നില്ല. എന്തുകൊണ്ടാണ്? ആ പരത്തിലില്ല. അപ്പൊ സൂത്രങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കണം. ഇവിടെ വന്നപ്പോ ശരിക്കും വന്ന പൂർവ്വത്ര അസിദ്ധമാണ് രക്ഷിച്ചത്, ആ രഹസിച്ച്, അല്ലെങ്കിൽ അതിന്റെ അവസരം നഷ്ടപ്പെട്ടനെ. ഹസിച്ചയും ഇവിടെ മൂന്നുപേര് തമ്മിലാണ് മത്സരം വരുന്നത്. ആരൊക്കെ? ഒന്നാം സ്ഥാനത്തിന് ഹസിച്ച, ഭൂപകോപൂർവസ്യോ അശി, രോരി. പക്ഷെ ഭൂപകോപൂർവസ്യോ അശി എന്ന് പറയുന്നതിന്റെ അപവാദമാണ് ഹസിച്ച. അപ്പൊ അതിനൊരു ചാൻസ് കിട്ടി. അപ്പൊ രോരി വന്നിട്ട് പറയും, എനിക്കും ഇവിടെ പ്രവർത്തിക്കാം. പിന്നീടെന്താ അവിടെ പാണിനി മധ്യസ്ഥ പറയുന്നത് എന്താണ്? പൂർവത്രാസിദ്ധം സിദ്ധകാന്ഡത്തിലെ സൂത്രങ്ങൾ പ്രവർത്തിച്ച് അസിദ്ധകാന്ഡത്തിലെ സൂത്രങ്ങൾ പ്രവർത്തിക്കാൻ അവസരമുള്ളൂ. അസിദ്ധകാന്ഡത്തിലെ സൂത്രം പ്രവർത്തിക്കും. പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ രാമോ രാജമണി എന്നുള്ള ഇത് ഇത്രയും ഉദാഹരണങ്ങൾ കാണിച്ചത് ഈ സൂത്രത്തിൽ ഇങ്ങനെ പലതരത്തിൽ വരും. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ കുറച്ച് ആലോചിക്കേണ്ട ഭാഗങ്ങളാണ് ഇതെല്ലാം. ഈ മൂന്ന് സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നു. ഏത് നാല് സൂത്രം ശരിക്കും പറഞ്ഞു? അതോരോ അപ്ലുതാതപ്ലുതേ ആശിച്ച ഭോഗോഗോപൂർവസ്യവാശി രോരി. ഇതിന്റെ പരസ്പര ബന്ധങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി ഉദാഹരണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സന്ധി കാര്യം മിക്കവാറും തീർക്കും. പിന്നെ ഒന്ന് രണ്ട് വിശേഷ വിധികളേ ഉള്ളൂ പദാന്ത സന്ധിയിൽ പഠിക്കാനായിട്ട്. ഇത് ഉദാഹരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം.